ജഡമായ ശരീരം എന്ന് പറഞ്ഞാൽ മരിച്ച ശരീരം, ജഡ ജഡത്തിലും ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അവിടെ അധ്യാസം ഇല്ല, ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അത് അത് നമ്മളൊരു യുക്തി പറയുന്നു. പറഞ്ഞത് കാര്യമുണ്ട്, ഒന്നുകൂടെ തെളിച്ച് പറയണമെന്നാണ്. പറഞ്ഞത് ശരിയാ, കുറച്ചുകൂടെ ആലോചിച്ച് പറയാനുണ്ടെന്നാണ്. പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ചിരിച്ചെന്തോ അബദ്ധം പറഞ്ഞു, നിങ്ങളെന്നെ ശരി പറയുന്നു. സുരേഷ് അബദ്ധം പറയുന്ന ആളെന്നാണ് നിങ്ങളുടെ ധാരണ, പക്ഷെ അങ്ങനെയല്ല. സുരേഷ് പറഞ്ഞു ശരിയാ. അതിന് ഭാവമുണ്ട്, ഭാവമുണ്ടെന്ന് പറഞ്ഞാൽ അസ്തിത്വമുണ്ട്. അസ്തിത്വം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അഞ്ചട ശരീരത്തിന് അസ്തിത്വമുണ്ട്. അസ്തിത്വം തന്നെയാണ് എന്ത്, ചൈതന്യം. അസ്ഥി എന്ന് സകലോപരി മുപ്പതൊന്ന് സത്യം. അതിലെ അസ്തിത്വം ജഡമാണെങ്കിലും അത് നമ്മളെങ്ങനെ അറിയുന്നു, അതുകൊണ്ട് ആ ഉണ്മ എന്ന് പറയുന്നത് അറിവ് തന്നെ ഉണ്മയുടെ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുകയാണ്. നമ്മുടെ ഉള്ളിലത് അറിവായിരിക്കുന്നു, ആ ബാഹ്യമായ വസ്തുവിലത് ഉണ്മയായിരിക്കുന്നു. രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അതവിടെ ഉണ്ട്. പക്ഷെ അവിടെ അധ്യാസം, ജഡശരീരത്തിൽ അധ്യാസം നിന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് അധ്യാസം ഉണ്ടെങ്കിൽ അഹം, ഞാനൊന്ന് ബോധമില്ല. അതുവരെ ഇയാൾ മരിക്കുന്നത് വരെ ഒരാളിന്, ഏതോ ഒരാളിന്, ഒരു ജീവൻ എന്ന് പറയാം, ഒരു പ്രാണിക്ക് അവിടെ ഞാനെന്നുള്ള ബോധം ഉണ്ടായിരുന്നു എന്ന് വരും. മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഞാനെന്നുള്ള ബോധം ഇല്ല, ഇല്ലാന്നിങ്ങനെ ഉറപ്പിക്കാം. വേറൊരാളുടെ ഉള്ളിലിരിക്കുന്ന ഞാനെന്നുള്ള ബോധം മറ്റൊരാൾക്കറിയാൻ പറ്റും. എൻ്റെ ഉള്ളിലിപ്പോൾ ഞാനെന്നറിയുന്നു, വേറൊരാൾക്കറിയാൻ പറ്റുമായിരുന്നു. കേട്ടോ, എനിക്കറിയാം ഞാനെന്ന്. ഞാൻ ഈ ഞാനെന്നറിയുന്നത് എൻ്റെ മുമ്പേ ഇരിക്കുന്ന ആളിന് ഞാനെന്നറിയാൻ പറ്റും. കേട്ടോ, എന്താ പറ്റാ, ഞാനിപ്പം ഞാനെന്നറിയുന്നു. എൻ്റെ മുമ്പ് ഇരിക്കുന്ന ആളിന് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്നുള്ള ഇത് അറിയാൻ പറ്റും. അത് അതായത് അത് അയാൾക്കുണ്ടാവും. ഒരു വ്യക്തിക്ക് ആ ഉള്ളിൽ മാത്രമേ, അയാളുടെ ഉള്ളിൽ മാത്രമേ എന്തുണ്ടാവും, ഞാനെന്നുള്ള ബോധം. വേറെ ആളുടെ ഉള്ളിൽ ഞാനെന്നുള്ള ബോധം ഉണ്ടാവും. അതിനാണ് ഇതം വർത്തി എന്ന് പറയുന്നത്. മറ്റൊരാളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് അഹം വൃത്തി ഉണ്ടെങ്കിലും മറ്റൊരാളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചെല്ലാം എന്താണ്, ഇതം വൃത്തിയാണ്. അപ്പോൾ ജഡശരീരം, ആ ജഡശരീരത്തിൽ അഹംബോധം ഉണ്ടോ ഇല്ലേ, നമ്മളിങ്ങനെ ഒരു ഉണ്ടെങ്കിലും ഇങ്ങനെ ശ്വസിക്കുന്നതുകൊണ്ട്, ശ്വസിക്കുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. കാരണം യോഗികളും മറ്റും പ്രാണരോധം ചെയ്യും, ശ്വസനത്തെ അവർ നിശ്ചലമാക്കി കളയും, അത് അയാൾ മരിക്കും. അങ്ങനെ യോഗിയൊക്കെ ചെയ്യാൻ പറ്റും, മരിക്കുന്നില്ലല്ലോ. അത് ജഡശരീരം നമ്മൾ പറയത്തില്ലല്ലോ. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ അഹംബോധമില്ലാതെ നമ്മളങ്ങനെ ഉറപ്പിക്കും. മരിച്ചെന്ന് ഉറപ്പിച്ച ശരീരത്തെ അതുകൂടെ വേണം. ആദ്യ ശരീരം മരിച്ചെന്ന് ഉറപ്പിക്കുന്നു. ഇങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അഹംബോധമില്ലെന്ന് പറയാൻ പറ്റും. അതും ബോധം കെടുത്തിട്ട് അത് കീറി മുറിക്ക് മാറുന്നതിന് വേദന വന്നു. കീറി മുറിച്ച വേദന അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരാളെ ജഡശരീരത്തിന് കീറിയാൽ വേദനിക്കില്ല, അതുകൊണ്ട് അതിന് ബോധമില്ലെന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ശരീരത്തെ എൻ്റെ ശരീരം കീറിയിട്ടുണ്ട്, എനിക്ക് വേദന ഞാൻ അറിഞ്ഞില്ല വേദന. പക്ഷെ മരിച്ചില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഉണർന്നു വന്നു. എൻ്റെ സമയം 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണർന്നു. അഹംബോധം ശരീരത്തിനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ചൈതന്യ താതാത്മ്യമുണ്ട് എന്നുള്ളതാണ്. ചൈതന്യ താതാത്മ്യ ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരം സ്വയം ജീർണിക്കത്തില്ല. ചൈതന്യ താതാത്മ്യം എപ്പോൾ ഈ ശരീരത്തിൽ നഷ്ടപ്പെടുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു, ശരീരം സ്വയം നശിക്കാൻ തുടങ്ങുന്നു. ഇന്ന് ശരീരത്തിന് സാധാരണ ശരീരം നശിക്കുന്നത് അന്നം ജലം ഇതൊന്നും കിട്ടാതിരുന്ന ശരീരം നശിക്കും. അതുപോലെയല്ല, ഇതെന്താണ് ചൈതന്യ താതാത്മ്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യുന്നു, അത് നശിക്കും. അത് നശിക്കുന്നതിന് പ്രധാന കാരണം എന്താണ്, അവിടെ ചൈതന്യ താതാത്മ്യം ഇല്ലാതെ വരുമ്പോൾ പ്രാണന്റെ താതാത്മ്യം ഇല്ലാതെ, അതൊക്കെ ശരീരത്തിൽ പ്രാണശക്തി ഇല്ലാതെ. ഈ ചൈതന്യ താതാത്മ്യം ഉള്ളപ്പോഴാണ് പ്രാണതാതാത്മ്യം ഉള്ളത്. ചൈതന്യ താതാത്മ്യം ഇല്ലാതെ വരുമ്പോൾ എന്ത് വരും, പ്രാണതാതാത്മ്യം, പ്രാണം പ്രവർത്തിക്കാതെ. പ്രാണം പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതെ അത് നശിച്ചു. അതാണ് ജഡശരീരത്തിന് സംഭവിക്കുന്നത്. അവിടെ ചൈതന്യ താതാത്മ്യവും ഇല്ല, അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു, പ്രാണതാതാത്മ്യവും ഇല്ല. രോഗിയുടെ ശരീരത്തിൽ പറയുന്ന അവിടെ പ്രാണൻ സ്തംഭിച്ചിരിക്കുക, സ്തംഭനാവസ്ഥയിലാണ്, പ്രാണൻ ഇല്ലാതെയില്ല. ശ്വാസോച്ഛ്വാസം നിശ്ചലമായിരിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ പ്രാണനുണ്ട്, പക്ഷെ അത് സ്തംഭിച്ച അവസ്ഥയിലാണ്. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രാണികളൊക്കെ തവള മത്സ്യം ഇതൊക്കെ ഭൂമിയുടെ അടിയിൽ വർഷങ്ങളോളം സ്തംഭിച്ചിരിക്കും, അന്നപാനങ്ങളൊന്നും ഇല്ലാതെ. എൻ്റെ ശരീരത്തിൽ പ്രാണൻ സൂക്ഷ്മമായി പ്രവർത്തിച്ചുകൊണ്ട് അതുപോലെ അതിസൂക്ഷ്മമാണ്. അതിൽ ഒരു മെഷീൻ വെച്ച് അളന്നു നോക്കിയാലും കിട്ടിയില്ല എന്ന് വരും, ഇത്രയും സൂക്ഷ്മമായിട്ട്. അങ്ങനെ ഒരു യോഗിക്ക് പ്രാണനെ നിയന്ത്രിച്ചിരിക്കാൻ പറ്റിയാൽ ശരീരം നശിക്കില്ല. ഉച്ച ചൈതന്യ താതാത്മ്യ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, ഹംബ ബോധവും വരും, പിന്നെ പ്രാണപ്രവർത്തനം വരും, അപ്പം ശരീരം നശിക്കില്ല. ചൈതന്യ താതാത്മ്യം ഇല്ലാത്തവനും പിന്നെ അവിടെ പ്രാണപ്രവർത്തനമില്ല, നശിക്കും. സുഷുപ്തിയിലാണെങ്കിലോ പ്രാണപ്രവർത്തനമുണ്ട്, ശരീര താതാത്മ്യമോ ചൈതന്യ താതാത്മ്യം ഉണ്ടാവില്ലേ? അവിടെ അവബോധം ഉണ്ടോ? അവിടെ ചൈതന്യ താതാത്മ്യമുണ്ട്, പക്ഷെ ജാഗ്രതയിലെ അഹംബോധം അതവിടെ ഇല്ല. ജാഗ്രതയിലെ അഹംബോധം എന്ന് വെച്ചാൽ ഞാനെന്നും അവിടെ ഈ ശരീര അഭിമാനം, അതാണ് ജാഗ്രതയിലെ അഹംബോധം. ഈ ഞാനെന്നുള്ള ശരീരാഭിമാനം അവിടെ ഇല്ല. അപ്പൊ അഹംബോധരൂപത്തിലുള്ള അധ്യാസം അവിടെ ഇല്ല. എന്നാ ശരീരം ചൈതന്യവത്താണ്, ശരീരത്തിൽ ചൈതന്യ താതാത്മ്യമുണ്ട്, എന്താണ് പ്രാണ താതാത്മ്യം ഉണ്ട്, അതുകൊണ്ടാണ് ഉറങ്ങി കിടക്കുന്നതാണ് വളരാൻ പറ്റുന്നത്. എല്ലാ ബോധ താതാത്മ്യവും പ്രാണ താതാത്മ്യവും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ വളരത്തില്ല. അതുകൊണ്ടാണ് ഉറങ്ങി കിടക്കുന്നതുകൊണ്ട് ശരീരത്തിൽ എന്ത് വരുന്നു? ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നു. നമ്മുടെ കിടക്കുന്ന ആളുടെ ശരീരത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഉറക്കത്തെ സംബന്ധിച്ച് ചോദിക്കും, അവിടെ അധ്യാസം ഉണ്ടോ ഇല്ലയോ ഒരു ചോദ്യം വരും. എന്താണോ അധ്യാസമില്ലാന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചൈതന്യം ഇല്ലാന്ന് പറയും. ശരീരത്തിൽ ചൈതന്യം ഇല്ലെങ്കിലും പ്രാണനം കാണത്തില്ല മരിച്ചുകൊണ്ട്. അധ്യാസം ഉണ്ടോ? അധ്യാസം ഉണ്ടെങ്കിൽ അഹംബോധം ഉണ്ടാവും. അധ്യാസം ഉള്ളപ്പോഴാണ്, അധ്യാസം കൊണ്ടാണ് നമ്മൾ എന്ത് വരുന്നത്? അഹം എന്നറിയുന്നു. അപ്പൊ സുഹൃത്തിൽ അഹംബോധം ഉണ്ടോ? പുറകിൽ കിടക്കുമ്പോൾ ആരെങ്കിലും ഇതാ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാരാണ്, ഞാൻ സ്വാമിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നാരാണ് എന്നാരെങ്കിലും പറയും? അപ്പൊ ഇത് രണ്ടും പറയും. ഇതിനെ കുറിച്ച് പറയുന്ന ശാസ്ത്രങ്ങൾ ചിലടത്ത് പറയും എന്താണ് സുഹൃത്തിയിൽ അത്യാസം ഇല്ല എന്ന് പറയും. ചിലടത്ത് പറയും എന്താണ് അത്യാസം ഉണ്ടെന്ന് പറയും. അത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ശരീരത്തിൽ ചൈതന്യം ഉണ്ട്. അത്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ബോധമില്ല. ഇത് രണ്ട് ശരിയാണ്, രണ്ടു തരത്തിലും പറയാം. കാരണം അത് അതൊക്കെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. ഞാനൊരു ദിവസം കാശിയിൽ ഗോതോളിയ എന്ന് പറയുന്നൊരു സ്ഥലമാണ്, ഇങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കടയുടെ വരാന്ത ഇങ്ങനെ ഇരിക്കുന്നു. അയാളുടെ ദേഹത്ത് അയാളുടെ കാല് തൊട ഇങ്ങോട്ട് എന്തോ ഒരു ചെറിയ തുണി കൊടുത്തിട്ടുണ്ട്. ആ തൊടയിൽ ഇങ്ങനെ ഈച്ച വരുന്നു. ഞാൻ കൊണ്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ തൊടയിൽ പിന്നെ പുഴു വരുന്നു ഇങ്ങനെ. ആ തൊടയിൽ ഇങ്ങനെ പുഴു നമുക്ക് കാണാം അടുത്ത് തന്നെ. ഭയങ്കരമായ ദുർഗന്ധം, ഭയങ്കരമായ ദുർഗന്ധവും ആ തൊടയിൽ പുഴുക്കളിരുന്നു ഇങ്ങനെ പൊങ്ങി താഴേക്ക്. ഇയാൾ കൈകൊണ്ട് ഇങ്ങനെ ആട്ടിയാട്ടിയിരിക്കുന്നു. അയാൾ രമണ മഹർഷിയൊന്നുമല്ല, ഒരു സാധാരണ മഹർഷിയാണ്. എന്നുവെച്ചാൽ അവിടെ കിടന്ന് ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്നു. ആൾക്കാരെല്ലാം വളരെ ദൂരെ നിന്നും ഈ ദുർഗന്ധം കൊണ്ടും ഇത് കാണുന്നതിനുള്ള ഈ ഭീകരത കൊണ്ടും ആൾക്കാർ അടുക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ആലോചിച്ച് ഇതിനെന്താ ഒരു വഴി, ഇയാളിത് അറിയുന്നില്ല. അറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാനസികമായ അവസ്ഥയിൽ അങ്ങനെ വരും, ശരീരം കൊടുത്താലും ചിലപ്പോൾ അറിയും. ഈ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ടല്ലോ, ബെഡിൽ കിടക്കുന്ന കുറേ ദിവസങ്ങളൊന്നും ബെഡ് സോർ വന്നു കഴിഞ്ഞാൽ ദേഹത്തൊക്കെ വലിയ ഫോള് വരും, പുഴുവും വരും, അവരറിയത്തില്ല. അത് കേട്ടിട്ടുണ്ടോ? പല രോഗികളെയും ദേഹത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ, നമ്മൾ വെറും കഴിയുമായിട്ട് വഴിയും നടന്നു പോയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പം മദർ തെരേസ മിഷൻ്റെ ഒരു വണ്ടി വന്നോട്ടെ, അവരെ വിളിച്ച് പറഞ്ഞിട്ടാണ് അവരൊരു ആംബുലൻസ് വന്ന് ഇയാളെ കയറ്റി കൊണ്ടിരിക്കുക, അകത്ത് കയറ്റി കൊണ്ടിരിക്കുക. കാശിയിൽ അവർക്കൊരു സെൻ്ററുണ്ട്, അവരത് ചെയ്യും. വേറെ അവിടെ ആരും വിശ്വന്ത പക്ഷത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇവരാരും ഒന്നും ചെയ്തില്ല. അവരൊക്കെ നോക്കിയിരിക്കുകയാണ്, ബാക്കിയിൽ അവരൊക്കെ കാണുമല്ലോ. പക്ഷെ മദർ തെരേസ മിഷൻ്റെ ആൾക്കാർ വന്നു. അപ്പോൾ അവിടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ അത് വന്നു കണ്ടാരോ, ഇയാൾ ഇവിടെ നിന്ന് നടന്നു കിടന്ന് വന്നതോ എങ്ങനെയോ അവിടെ വന്നിരിക്കുകയാണ്. അയാൾക്ക് ഇതിനെ കുറിച്ചൊന്നും ബോധമില്ല. ഇപ്പം ശരീരത്തെ പുഴുവരിക്കുമ്പോൾ അറിയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സിദ്ധിയൊന്നുമില്ല. സാറിന് മനുഷ്യർക്കും പറ്റാറുണ്ട്, കാരണം ഒരു ഭാഗം ഒന്ന് മരവിച്ച് പോയാൽ ഒരു പക്ഷേ തുടക്കത്തിലൊക്കെ അറിയുമായിരിക്കും. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയും. നമ്മുടെ കയ്യിലൊരു പരുവുണ്ടെങ്കിൽ അവിടെ ഒരിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അത് കയറി നമ്മളറിയത്തില്ല. ഇത് തനിയെ ചിലപ്പോൾ സംഭവിക്കും, കാരണം അവിടെയൊക്കെ പഴുക്കി അഴിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞരമ്പുകളിലൊക്കെയുള്ള രക്തപ്രവാഹമൊക്കെ അത് നിൽക്കും, ആ സെൻസേഷൻ നഷ്ടപ്പെടും. പിന്നെ ഒന്നും അറിയത്തില്ല. മരവിക്കുന്ന പോലെ അതുകൊണ്ട് ചില അതൊക്കെ ഓരോ മാനസികാവസ്ഥകളാണ്. രമണ മഹർഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാണ്. ഈ പാവത്തിൻ്റെ കാല് കൊഴുത്തെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരു വിലയില്ല. ബെഡ് സോർ വന്ന് പുഴുവറിയെന്ന് പറഞ്ഞാലും ഒരു വിലയില്ല. രമണ മഹർഷി എന്ന് പറഞ്ഞാൽ മാത്രം ഭയങ്കര മാർക്കറ്റാണ്. ഇത് എല്ലാവർക്കും വരാം. ഇത് ഞാൻ നേരിട്ടുണ്ടാണ്. ദേഹത്ത് പുഴുവുന്ന ഒരാളിന് ഒരാളിനെന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ട്. ഇവിടെ നിജാനന്ദ സ്വാമി കിടന്നപ്പോൾ നിജാനന്ദ സ്വാമിയുടെ നഖത്തിൻ്റെ ഇടയിൽ പുഴുവന്നിട്ടുണ്ട്, ഇവിടെ കിടന്നപ്പോൾ. ഓർമ്മയുണ്ട നിങ്ങളൊക്കെ എന്നൂടെ ഈ നഖത്തിൻ്റെ ഇടയിലാണ് പുഴുവന്നു. നോക്കാനാളുണ്ടായിരുന്നു, നോക്കാനാളില്ലാത്തതുകൊണ്ടല്ല, അന്ന് നോക്കാനാളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും നഖത്തിൻ്റെ ഇടയിൽ പുഴുവന്നു, സ്വാമി അറിഞ്ഞില്ല. ഇടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു, പക്ഷേ ഇത് പുഴുവാണെന്നുള്ളത് നമ്മൾ പിന്നെ എന്താ ശ്രദ്ധിക്കും എപ്പോഴും മനസ്സിലായി. അപ്പോൾ ഒരു ഭാഗം അങ്ങനെ രക്ത ഓട്ടം ഇല്ല, സെൻസേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടും വരാം. പുഴുവൊന്നും കടിച്ചാലൊന്നും അറിയിക്കും. അതുകൊണ്ടെന്ത് കുഷ്ഠരോഗിയുണ്ട്, അങ്ങനെയാണ്. അവരുടെ കൈയൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിരളം ഡാറ്റൊക്കെ പഴുത്തിരിക്കും, പക്ഷെ അവർക്ക് വേദനയൊന്നും അറിയത്തില്ല. അവിടെ നിന്ന് സെൻസേഷൻ, അത് പ്രകൃതി തന്നെ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇത്രയും വലിയ നഖമൊക്കെ പഴുത്തിളകി പോകുമ്പോൾ ആ വേദന അറിയരുത്. അറിയാതിരിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ചെയ്യുന്ന എന്തോ പരിപാടിയാണ് അവിടുത്തെ. ഇതിനില്ലാതാകുന്നുള്ള അങ്ങനെ ഏത് നിലയിലെന്ന് അങ്ങനെ അറിയാം. കണ്ണു മഹർഷിയും നിലയെന്നൊക്കെ പറഞ്ഞ എങ്ങനെ ആൾക്കാർ പറയുന്നതല്ലേ എന്നേ, എന്നാ നമുക്ക് വല്ല പിടിയുണ്ട? എത്രാമത്തെ ആൾ, ആറാമത്തെ ആൾ, ഏഴാം, ഒമ്പതാമത്തെ ആൾ, ഇതൊക്കെ ആർക്കറിയാം? മറ്റുള്ളവർക്കറിയാം. ഓരോരുത്തരുടെ മനസ്സെങ്ങനെയെന്ന് അവരവർക്കെ അറിയാൻ പറ്റും, വേറെ അറിയാം. യോഗമാണോ ജ്ഞാനമാണോ ഇതൊന്നും ബാക്കി ആർക്കും അറിയാൻ പറ്റത്തില്ല. ശരീരത്തിന് പുഴ കൊടുക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. അതൊക്കെ നമ്മളോട് ചർച്ച ചെയ്തതല്ലേ. നമ്മുടെ ശരീരം പുഴവരിക്കുന്ന കാര്യമൊന്നും അവിടെ പറയുന്നില്ല. അതൊക്കെ സമാധിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു യോഗിയുടെ കാര്യം. യോഗിയുടെ മാനസികാവസ്ഥ പലതരത്തിലും വരാം. പിന്നെ ശരീരത്തിൽ പുഴുവരിക്കുന്നതായിട്ട് ബന്ധമുണ്ട്. യോഗികൾക്ക് പലതരത്തിലുള്ള മാനസികാവസ്ഥകൾ വരാം, സാധാരണ മനുഷ്യർക്കും വരാം. യോഗമൊന്നും പരിശീലിക്കാതെയും ചിലർക്ക് അങ്ങനെയുള്ള മാനസികാവസ്ഥകളിലേക്ക് വരാം. അത് അങ്ങനെയുള്ള മാനസികാവസ്ഥയിലെത്തിയ അവർക്ക് അറിയാൻ പറ്റും, വേറെ ആൾക്കത് അറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ജനം പറയുന്നു വെച്ചുകൊണ്ട്, ജനങ്ങൾ പറയുന്നു ആ ഇയാളൊരു വലിയ യോഗിയാണെന്ന് പറയും. ശരി, നമ്മളും പറയും വലിയൊരു യോഗിയാണ്. അല്ല, വേറെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ആണോ? പത്തേര് പറഞ്ഞാൽ നമ്മളും പറയും അത് മോഹൻലാൽ നല്ല നടനാണെന്ന് പറയും പോലെ ഉള്ളു. എല്ലാവരും പറയുന്നത് നല്ല നടനാണ്, നമ്മളും പറയും നല്ല നടനാണ്. അതെ, ഇതുപോലെയുള്ളു. അത് ഓരോരുത്തരുടെ മാനസിക നില എന്തെന്ന് അവർക്കെ അറിയാൻ പറ്റും, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നു. അത് നമുക്കൊരു ഉദാഹരണമായിട്ടെടുത്ത് പറയാൻ പറ്റില്ല. ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഒരു വ്യക്തിയുടെ മാനസിക നില എന്തെന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവും, വേറൊരാൾക്ക് അത് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറയാമെന്നുള്ള ഇത്രയാണ്. എന്താണോ ഇതിനെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഇത്ര പറയാൻ പറ്റും. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ശരീരത്തിൽ പുഴുവരിക്കുന്നത് ആർക്കും ഇവിടെയും സംഭവിക്കാം, അത് വെച്ചൊന്നും നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ രമണ മഹർഷി മഹാൻ എന്നങ്ങനെ പറയുന്നു. എന്താണ് രമണ മഹർഷിയുടെ ഉപദേശങ്ങൾ, രമണ മഹർഷിയുടെ ആചരണങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ പറയുന്നത് എന്താണോ അദ്ദേഹം മഹാനാണ്. നമ്മൾ തിരിച്ചറിയുന്നത് രമണ മഹർഷിയുടെ ഉപദേശങ്ങളും രമണ മഹർഷിയുടെ ആചരണങ്ങളും കണ്ടിട്ടാണ്, രമണ മഹർഷിയുടെ മനസ്സിനെ കണ്ടിട്ടാണ്. അത് കണ്ടിട്ടുണ്ട്. എല്ലാവരെയും കുറിച്ചും അങ്ങനെ തന്നെ പറയും, ആരുടെയും മനസ്സിനെ കണ്ടിട്ടല്ല പറയും. പൊതുവായി അതിനെയൊക്കെ ശാസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ എന്ന് പറയും. ബാഹ്യമായ എന്തെങ്കിലും ഒരു അടയാളം കണ്ടിട്ട് ഒന്ന് തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. ശരീരത്തിൽ പുഴു വരിച്ചത് കൊണ്ടാണ് ഒരു വലിയ മഹാനാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആരുടെ ശരീരത്തിൽ പുഴു വരാൻ അറിയാതിരിക്കും. അതുകൊണ്ട് സമാധിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു ശാസ്ത്രങ്ങൾ പറയും. അവിടെ പ്രാണൻ സ്തംഭിച്ചിരിക്കും, പക്ഷെ അവിടെ ശരീരത്തിൽ ചൈതന്യമുണ്ട്, പ്രാണ ഉണ്ട്. പക്ഷെ സാർ, നമ്മുടെ ശരീരത്തിൽ പ്രാണൻ ഇരിക്കുന്ന പോലെ അല്ല. സുഹൃത്തിയെ സംബന്ധിച്ച് എന്താണ്? ശരീരത്തിൽ ചൈതന്യമുണ്ട്, പ്രാണനുമുണ്ട്, രണ്ടുമുണ്ട്, പക്ഷെ അഹംബോധം ഇല്ല. ജാഗ്രത്തിലെ അഹംബോധം അധ്യാസത്തിൻ്റെ അടയാളമാണ്. അഹംബോധത്തെ പറയുന്നത് ജാഗ്രത്തിലാണ്. സുഷുപ്തിയിലൂടെ അഹം എന്നുള്ള ബോധം നമ്മളറിയണം. ഉറക്കം നഷ്ടപ്പെട്ടു, അതാണ് പറയുന്നത് അറിവില്ല ഇതിൻ്റെ അഹന്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കം പോയി. എപ്പോഴാണോ അഹന്ത വരുന്നത് അപ്പോൾ ഉറക്കം പോവും, ഉറക്കം നഷ്ടപ്പെടും. പിന്നെ അഹംബോധം വരിക, ഉറങ്ങിയിരിക്കുക, രണ്ടും കൂടെ നടക്കുന്ന കാര്യം. അഹംബോധം വന്ന് ഉടനെ പോയി. അഹംബോധം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് വരും? ഇതം ദയും വരും, രണ്ടും വരും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ജഡശരീരം അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ ചൈതന്യത്തിൻ്റെ താതാത്മ്യം പ്രാണൻ്റെ താതാത്മ്യം ഇല്ലാത്തതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? അതിനെ നിലനിൽക്കാൻ ഇല്ല പറ്റുന്നു. അതുകൊണ്ട് അത് ഉടൻ തന്നെ എന്ത് ചെയ്യും? ഏത് നിമിഷം ഇത് രണ്ടും നഷ്ടപ്പെടുന്ന ആ നിമിഷം അത് ജീർണിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് അത് ജഡമാണ്, മരിച്ചുപോയി. പ്രാണലയം എന്നൊക്കെ പറയുന്നത് യോഗികൾ പറയുന്നു. യോഗികൾ പറയുന്നത് ഈ പഞ്ചഭൂതങ്ങൾ അതിൻ്റെ കാരണത്തിൽ ലയിക്കുന്നു, പ്രാണൻ അതിൻ്റെ കാരണത്തിൽ ലയിക്കുന്നു. യോഗികൾ പറയുന്നത്, യോഗശാസ്ത്രത്തിൽ പറയുന്നതാണ് പ്രാണലയം. പ്രാണനെന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാര്യമായതുകൊണ്ട് എന്ത് ചെയ്യും? അതായത് കാരണത്തിൽ അത് ഭൂതകാര്യമാണ്, പഞ്ചഭൂത കാര്യമാണ്. അത് പഞ്ചഭൂതത്തിൽ ലയിക്കുമെന്ന് ഒരു കൂട്ടർ പറയും. യോഗികൾ പറയുന്നത് എന്താണ്? അഹം എന്ന് പറയുന്നൊരു തത്വമുണ്ട്. ആ തത്വത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സൂക്ഷ്മ തന്മാത്രകൾ ഉണ്ടാകും, അഞ്ച് തന്മാത്രകൾ. പ്രകൃതി മഹാൻ തദ്ഹങ്കാര തസ്മാ ഗുണശ്ച ഷോഡശ. കേട്ടിട്ടുണ്ടോ? ഷോഡശക ഗുണമുണ്ടാകുന്നു. ഏതൊക്കെയാണ്? അഹന്തത്വത്തിൽ നിന്ന് പഞ്ചതന്മാത്രകൾ, പഞ്ച മഹാഭൂതങ്ങൾ രണ്ടാണ്. ഇത് എന്താണോ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചപ്രാണന്മാരും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇവിടെ അഹന്തത്വത്തിലേക്ക് ലയിക്കും. അതിനാണ് പ്രാണലയം എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൽ. അതുപേർ സമാധി ശീലിക്കുന്നവരിൽ പ്രാണലയം സംഭവിക്കുന്നു. ഇവിടെ പറയുന്നത് അതിനെക്കുറിച്ചല്ല, താതാത്മ്യത്തെക്കുറിച്ച്, അധ്യാസത്തെക്കുറിച്ചാണ്. ഇത് വേറെയാണ് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ ഏതുവരെ പ്രാണതാതാത്മ്യവും ചൈതന്യ താതാത്മ്യവും ഉണ്ടോ അതുവരെ എന്തുവരും? ഈ ശരീരം ഇങ്ങനെ എന്നുവെച്ചാൽ ഒറ്റയടിക്ക് നശിച്ചു പോകും. ശരീരത്തിന് തേയ്മാനം വരും, ജീർണത സംഭവിക്കും, ജലാനരകളെല്ലാം ബാധിക്കും. പക്ഷേ പൂർണ്ണനാശം, ജീവൻ പോയി കഴിഞ്ഞാൽ എന്തുവരും? സെക്കൻഡുകൾക്കുള്ളിൽ ഇതങ്ങോട്ട് ജീർണിക്കാൻ തുടങ്ങും. ശരീരത്തിന് തന്നെ ഇരിക്കുന്ന അനേകം സൂക്ഷ്മാണുക്കൾ ഉടൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ അന്തരീക്ഷത്തിലുള്ള അനേക സൂക്ഷ്മാണുക്കൾ ശരീരത്തിൽ കയറിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ സെക്കൻഡുകൾ കൊണ്ടാണിത് ജീർണിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഫ്രീസറിൽ വയ്ക്കുന്നത്. അപ്പോൾ സൂക്ഷ്മാണുക്കൾക്ക് ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കും, അങ്ങനെ വയ്ക്കും. കൊണ്ട് മമ്മിയൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ അങ്ങനെ വർഷങ്ങളോളം ഫോസിലാക്കി വയ്ക്കും, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നശിച്ചു പോകത്തിൽ. എന്നാലത് നാശമാണ്. അപ്പോൾ ഈ ശരീരത്തിന് ഇപ്പോൾ എന്തുണ്ട്? ചൈതന്യ താതാത്മ്യമുണ്ട്, പ്രാണ താതാത്മ്യമുണ്ട്, രണ്ടുമുണ്ട്. ചൈതന്യം എന്ന് വെച്ചാൽ ബോധം. ശരീരത്തിൽ ഒരു മുള്ളെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ എന്താ വരുന്നു? വേദന അറിയുന്നു. വേദന അറിയുന്നു എന്ന് വെച്ചാൽ എന്താണ്? അവബോധ താതാത്മ്യം ശരീരത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ വേദന അറിയുന്നത്. ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് എന്താണ്? നമ്മുടെ അവിടെ നെർവുകളുണ്ട്, അതിൽ നിന്നൊരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ പോകും. കുത്തുമ്പോൾ പോയിട്ട് ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത് വേദന എന്നുള്ള അനുഭവം ഉണ്ടാവും. അങ്ങനെ പറയും, ബ്രെയിനിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. പഴയകാലത്ത് പറഞ്ഞത് എന്താണ്? ശരീരത്തിൽ ഈ ചൈതന്യ താതാത്മ്യം ഉള്ളത് കൊണ്ട് പെരുവിരളിൽ കുത്തിയാലും തലയിൽ കുത്തിയാലും ഇവിടെ കുത്തിയാലും എന്ത് വരുന്നു? ശരീരവ്യാപിയായ വേദനയെ നമ്മൾ അറിയുന്നു. അത് ബോധത്തിൻ്റെ, ജീവബോധത്തിൻ്റെ താതാത്മ്യതയുള്ളതുകൊണ്ട്. പ്രാണനുമാണ്, ബ്രെയിനിലൊക്കെ കൊണ്ടുപോകുന്ന പ്രാണൻ്റെ പ്രവൃത്തിയാണ്. എന്നാൽ അറിയുന്നത് എന്താണ്? എന്തിൻ്റെ പ്രവൃത്തി? എന്തിൻ്റെ? ബോധത്തിൻ്റെ പ്രവൃത്തി. അപ്പം അതുകൊണ്ട് പ്രകൃതി എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും എങ്ങനെയായിരിക്കും? ചൈതന്യത്തോട് കൂടിയിരിക്കും. അതിനാണ് ഇവിടെ പറയുന്നത് എന്താണോ, പ്രകൃതി പിരിഞ്ഞ് രണ്ടായിട്ട് പിരിഞ്ഞിട്ട്, പിരിയാന്ന് വെച്ചാൽ രണ്ടായി പിരിയും. ഒരു കുറവ്, ഒരു ഭാഗം എന്തായി? ഭക്തമായി, ചൈതന്യഭക്തമായി, ഭക്തമായി. ആ ഭക്താവിനെയാണ് നമ്മൾ എങ്ങനെ അറിയുന്നത്? അഹം, ഞാൻ എന്ന് പറയുന്നു. ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇന്നിങ്ങനെ അല്ലാത്ത കേവലമായ ജഡത്തെ സങ്കല്പിച്ചും പറയും. ആത്മോദയശതത്തിൽ തന്നെ പറയും. എവിടെയാണ് ജഡമറിവീല അറിവിന് ചിന്തയില്ല ഓതിടുകയും അറിവെന്നറിഞ്ഞ സർവം നിങ്ങൾ പഠിച്ചാണോ? അവിടെ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒരു രണ്ടു തരത്തിലും പറയും, ചിലടത്ത് ജഡത്തെയും ചൈതന്യത്തെയും വേർതിരിച്ച് രണ്ടായിട്ട് ചിലടത്ത് ചേർത്ത്, ചിലടത്ത് അങ്ങനെയല്ല, രണ്ടിനെയും കൂടെ ഒന്നായിട്ട് ചിന്മയമായി. രണ്ടു തരത്തിലും ചർച്ച ചെയ്യും. അത് രണ്ടും അദ്വൈതത്തിൻ്റെ രണ്ട് തരത്തിലുള്ള പ്രക്രിയകളാണ്, വിചാര രീതി. മുഖ്യ പുരോഹിതൻ എന്നവിടെ പോയി ഉറങ്ങി. ഇവിടെ ഓ കൊയ്ത്തുവല്ലോ ഉണ്ടോ? ഇവിടെ പുറത്താരും ഇതൊന്നും വയ്ക്കാറില്ലേ? എന്താണ് ഇവിടെ ആരും